അഗ്രിമപൃഷ്ടേ ഭവതി സൂത്രം പ്രസംഭ്യാം ജാനനോർ ന്യുഹു ആഭ്യാം പരയോ ജാനശബ്ദയോ ന്യുരാദേശ പ്രഗതേ ജാനുനി യസ്യ പ്രജ്ഞുഃ സപ്തുഃ ആഭ്യാം പരയോഃ ഇത്യസ്യ പ്രസം ഇതി ഉപസർഗ ദ്വയാദ് ഉത്തരസ്യ ഇത്യർത്ഥഃ ദൃഷ്ടാന്തഃ പ്രജ്ഞുഃ ഇതി. അത്ര പ്രശബ്ദാതുപരി ജാണു ശബ്ദ വർത്തത. പ്രശബ്ദാതുപരി ജാനുഹു, ജാനുഹു കാൽമുട്ട്. അത്ര പ്രജാനു ഇത്യനയോ സമാസ പ്രപൂർവക ജാനു ശബ്ദോ വർത്തതേ. പ്രജാനു അസ്യ വിഗ്രഹോ ഭവതി പ്രഗതേ ജാനുനി യസ്യ. ജാനുദ്വയം വർത്തതേ, അതഃ ജാനുനി ഇതി ദിവചനം. ജാനു ജാനുനി ജാനുനി ഏകസ്മിൻ പുരുഷേ ജാനുദ്വയം വർത്തതേ, അതഃ ജാനുനി ഇതി. അത്ര പ്ര പൂർവകഃ ഭവതി ജാനുശബ്ദഃ. തസ്യ ജാനുശബ്ദസ്യ പ്രശബ്ദേന സമാസേ കൃതേ. അനേന സൂത്രേണ ഞു ആദേശവിധീയതേ. ഞു ആദേശ പ്ര ജാനു ഇത്യത്ര ജാനു ശബ്ദസ്യ ന്യു ആദേശ വിധീയതേ. ജാനു ഇത്യസ്യ സ്ഥാനെ ന്യു ആദേശേ കൃതേ പ്രജ്ഞു ഇതി ഭവതി. പ്രജ്ഞു തദ സ്വാദ്യുത്പത്തു പ്രജ്ഞുഹു പ്രജ്ഞുഹു ഇതി സിദ്ധ്യതി. പ്രഗതേ ജാനുനി യസ്യ ഇതി വിഗ്രഹേ കേന സമാസ പ്രാതിഭ്യോ ധാതുജസ്യ വാച്യോ വാച ഉത്തരപദലോപയുത്തനേന കസ്യ ലോപം ഭവതി അത്ര ഗതശബ്ദസ്യ. പ്രഗതേ ഇതി ദ്വിവചനം ജാനുനി ഇത്യസ്യ വിശേഷണത്വം. പ്രഗതേ ജാനുനി ഇത്യത്ര അത്ര ജാനുഹു ഇതി ജാനുനോഹു ഇത്യത്ര ജാനുനോഹു ഇതി വിഭക്തി കാ ഭവതി ഷഷ്ടി ദിവനം കസ്മാത് തസ്യ സ്ഥാനേ ആദേശം. ആ ജാനുനഹ ഇതി ഷഷ്ടി നിർദ്ദിഷ്ടഃ അതഃ തസ്യ ജ്ഞാനി ശബ്ദസ്യ സ്ഥാനേ ഭവതി ആദേശഃ. ന്യൂ ഇത്യസ്യ അനേകാൽത്വാത് സർവാദേശത്വേന ജാതേ ജാനു ഇതി ഭവതി ഇതി ജാനു ഇത്യസ്യ നിവൃത്തൗ ന്യു ഇതി അവശിഷ്യത്തെ. പ്രസംഭ്യാം ഇതി പഞ്ചമീകസ്മാത് പ്രസംഭ്യാം പരസ്യ ജ്ഞാനി ശബ്ദസ്യ ഇത്യർത്ഥ. ജ്ഞാനി ശബ്ദസ്യ പഞ്ചമി ഏകവചനേ അപി ഭവതി ജ്ഞാനുനഃ ഇതി. ജാനു ജാനുനി ജാനുനി ജാനുന ജാനുനേ ജാനുനഃ ഇതി പഞ്ചമി അപി ഭവതി ഏവ കിന്തു അത്ര ഷഷ്ടിയേവ ഷഷ്ടിയേവ പഞ്ചമ്യം ദത്വേ അത്ര പ്രത്യയഃ പരസ്യ ഇത്യധികാരാ അത്ര ജാനു ഇതി പ്രത്യയ ഭവതി നദു ആദേശ ജാനു ഇത്യസ്യ പ്രത്യയത്വേ കിം ഭവതി ന്യൂ ഇത്യസ്യ ന്യൂ ഇത്യസ്യ പ്രത്യയ അധികാരത്വാത് ജാനുനഃ ഇത്യസ്യ പഞ്ചമ്യന്തത്വേ ന്യൂ ഇതി തസ്യ പരത്വേന ഭവതി നതു ആദേശ പ്രത്യയത്വാത് പരത്വേന ഭവതി കസ്മാത് അത്ര പ്രത്യയ അധികാരാത് പ്രത്യയ പരസ്ഥ ഇത്യനേന പ്രത്യയ പരത്വേന വിധീയത്തെ കിന്തു അത്ര ജാനുനഃ ഇതി പഞ്ചമ്യന്തോ നാ പരന്തു ഷഷ്ടി ദ്വിവചനമേവ അതഃ ജാനു ഇതി അത്ര സ്ഥാനീ നിർദ്ദിഷ്ടഃ അതഃ പ്രപൂർവകസ്യ ജാനു ഇതി സ്ഥാനിനഃ ന്യൂ ഇതി ആദേശ കൃതേ ജാനു ഇതി നിവൃത്തവും പ്ര ന്യൂ ഇതി സിദ്ധ്യതി അതഃ പ്രകൃതേ ജാനു പ്രകൃതേ ജ്ഞാനുനി യസ്യ പ്രജ്ഞുഃ ഇതി ഭവതി അത്ര ജ്ഞുഃ നതു പ്രത്യയ കിന്തു ആദേശം ഭവതി. സപ്നുഹ ഏവമേവ സപ്നു ഇത്യത്ര സംഗതേ ജാനുനി യസ്യ ചേർച്ചയുള്ള അത്ര പ്രഗതേ ജാനുനി യസ്യ ഗോഹോ സ ഗോഹു ഭവതി പ്രജ്ഞു ഗോ പ്രകൃതേ ജാനുനി യസ്യ സ പ്രജ്ഞുഃ ഗോഃ ഭവതി പ്രജ്ഞുഃ ബഹുവചനം കഥം ചത്വാരഃ ജാനുദ്വയമേവ സമീചീനം അഥവാ പ്രകൃതം ഭവതി ഗൗ ഇതി ഏക ഏവ ഏകസ്മിൻ ഗൗ ഏകസ്യ ഗോഹോ ജാനുദ്വയം സമീചീനം ഭവതി ഇത്യുക്തെ പ്രകൃതേ ജാനുനി യസ്യ പ്രജ്ഞേതി ഉപദേശിക്കും. അന്യദ്വയമപ്പി അസ്തി കിന്തു അത്ര ദ്വയവിഷയെ ഉക്തം ജാനുദ്വയം സമീചീനമിതി ഇവ പ്രകൃതം പ്രകൃതം എന്ന് പറഞ്ഞാൽ ഉയർന്നതെന്നോ പറയാം. നല്ല ലക്ഷണമുള്ള പശുവിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഏവ സജ്ഞു. ആ പശുവിന് നാല് കാലുണ്ടോ രണ്ട് കാലുണ്ടോ എന്നുള്ളതല്ല, രണ്ട് മുട്ട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാല് കാലം വേണമെന്ന് നിർബന്ധമുണ്ട്. ജ്ഞാനദ്വയം സമീചീനം വർത്തത്തെ തീർത്ഥ ഏവം സജ്ഞു സംഗതേ ജാനുനി യസ്യ ഗോഹോ സ ഗോഹു ഭവതി സംജ്ഞു അത്രാപി സംഗതേ ജാനു ഇതി സമാസേ കൃതേ ജാനുനഃ ഇതി സൂത്രേ ഷഷ്ടി നിർദ്ദിഷ്ടത്വാത് അത്ര ജാനു ശബ്ദസ്യ സ്ഥാനേ ന്യു ആദേശേ സർവാദേശേ കൃതേ സംജ്ഞു ഇത്യത്ര പ്രാതിസംജ്ഞായാം സ്വദുത്പത്തൗ സംജ്ഞുഃ ഇതി ഭവതി സം ഇത്യത്ര സന്ധിരവി ഭവതി കേന സൂത്രേണ മൂനുസ്വര ഊർധ്വാദ് വിഭാഷ ഊർധ്വജ്ഞുഃ ഊർധ്വജാനുഃ പൂർവദേവ ഊർധ്വേ ജാനുനി യസ്യ ഊർധ്വജ്ഞുഃ അഥവാ അത്ര ഞു ആദേശം വികൽപ്പേന ക്രിയതി ഏവം സതി ജാനു ഇത്യസ്യ വികൽപ്പേന ന്യു ആദേശേ കൃതേ ഊർധ്വജ്ഞുഃ ഇതി ഭവതി. ആദേശ അഭാവപക്ഷേ ഊർധ്വ ജാനു ഇത്യേവ അയമേവ അത്ര വിശേഷ അത്ര രൂപദ്വയം സിദ്ധ്യതി. ന്യു ആദേശസ്യ വികൽപ്പിതത്വാത് ശേഷം സർവം പൂർവദേവ ഊർധ്വേ ജാനുനി യസ്യ ഇതി വിഗ്രഹേ കേന സൂത്രേണ സമാസ ഊർധ്വേ ജാനുനി യസ്യ കേന സൂത്രേണ ഭവതി സമാസ ഊർധ്വേ ജാനുനി യസ്യ അനേകം അന്യപദാർത്ഥേ അത്ര വ്യതികരണ സമാസ അത്ര വ്യതികരണ സമാസയോ വ്യതികരണ സമാസസ്യ ജ്ഞാപകം കീം സപ്തമീ വിശേഷണേ ബഹുപ്രീഹു ഇത്യത്ര സപ്തമീ ഇതി നിർദ്ദേശാ ക്വചിത് വ്യതികരണ സമാസോപി ഭവതി ഇതി പൂർവം ഉക്തം. സമാസവിധായകം സൂത്രം അനേകമന്യ പദാർത്ഥേ ഇതി ഭവതി എന്നു ജ്ഞാപക അനേന സൂത്രേണ വ്യതികരണ സമാസോപി ഭവതി. പ്രഥമാദ്വിവചനമേ അത്ര സമാനാധികരണേവ ഊർധ വ്യതികരണ സമാസ അഗ്രേ ഭവതി എന്നു അത്ര അത്ര സമാനാധികരണേവ ഊർധേ ജാനുനി യസ്യേത്ര സമാനാധികരണയോ നദുവേദികരണം. മനുഷ്യന്റെ ബുദ്ധിയെ കുഴച്ചു കളയരുത്, ആവശ്യമില്ലാത്ത അഗ്രേ ഭവതി എന്തോ അത്ര നാസ്തി. അഗ്രേ ഭവതി ധനുഷസ്ഥ, അത്ര ധനുരന്ധസ്യ ബൗവ്രീഹി അനങ്ങാദേശസ്യ ദ്വേ ധനുഷി യസ്യ ഇതി വിഗ്രഹേ കൃതേ ദ്വി ധനു ഇതി സ്ഥിതേ ധനുഷസ്യ ഇത്യനേന സൂത്രേണ അനങ്ങാദേശ വിധീയത്തെ. അത്രാവി പ്രത്യയ പരസ്യതി പ്രത്യയ അധികാരത്വ അപി അനങ്ങിത്യസ്യ ഞിത്വാ അന്താദേശ ഭവതി. കേന സൂത്രേണ ഏവം ദ്വി ദ്വി ധനു അനങ് ഇതി സ്ഥിതേ ദ്വി ധനു ഇത്യത്ര ഉകാരസ്യ അനങ്ങാദേശി ദ്വി ധനു ഇത്യത്ര ഞിത്വാദ് അന്താദേശ കൃതേ ധനുസ് എന്നതു ധനു ധനുസ് ധനുസ് ഇതി പ്രാതിപര്യം ഭവതി. സകാരസ്യ അനങ്ങിതി അന്താദേശ കൃതേ അനങ്ങിത്യത്ര നകാരസ്യ സഞ്ജ്ഞായാം അകാരസ്യ ഉച്ചാരണാർത്ഥത്വേ അന്നിതി അവശേഷ്യത്തെ. അത്ര പ്രാതിപദികം ഭവതി ധനുസ് ഇതി ദ്വി ധനുസ് ഇത്യത്ര സകാരസ്യ അൻ ആദേശേ ദ്വി ധനു അൻ ധനു അന്യത്ര ഇഗോണചിത്തിനേന എണ്ണാദേശ കൃതേ ധനു അൻ ഇതി ധന്വൻ ഇതി ജാതഃ ധന്വൻ ഇതി ധന്വൻ ഇത്യത്ര പ്രാതിസംജ്ഞായാം സ്വദിപ്പത്തു ദി ധന്വൻസു ഇത്യത്ര സർവനാമസ്ഥാന ജാസംബുദ്ധൌ ഇത്യനേന ഉദാദീർഘേ കൃതേ സുലോപേ നകാരലോപേ ച ദി ധന്വാ ദി ധന്വാനോ ദി ധന്വാനഃ ധന്വാനം ധന്വാനോ ധന്വൻ ഇത്യത്ര ദ്വിജാഭുവിനെ കഥം ഭവതി ധന്വനഃ ധന്വൻ അസ് ധന്വൻ ധന്വനഃ ധന്വനുഭ്യം ധന്വഭി ഇത്യാവശ്യത്തിൽ രാജ ശബ്ദ അത്ര രാജൻ ശബ്ദസ്യ ദ്വിതീയബഹുവിനെ രാജ രാജ്ഞ ഇതി ഭവതി. അത്രാപി അത്ര അലോഭ അലോപേന രാജ്ഞ ഇതി ഭവതി. അത്ര അലോഭ കസ്മാത് ന ഭവതി രാജൻ രാജാ രാജാനു രാജാനഹ രാജാനം രാജാനോ രാജ്ഞ ഇതി ഭൂമി അത്ര കസ്മന്ന ഭൂതിയെ അലോപഹ കസ്മാന്ന ഭവതി ഇതി മോ പ്രശ്നം രാജ്ഞ ഇത്യത്ര ന സംയോഗാത് അമന്താത് ഇതി അലോപ നിഷേധേ കൃതേ ബ്രഹ്മണഃ ഇത്യാദി ബ്രഹ്മാ ബ്രഹ്മാണോ ബ്രഹ്മാണം ബ്രഹ്മാണോ ബ്രഹ്മണ യജ്വാ യജ്വാനോ യജ്വാനം യജ്വാനോ യജ്വന തദ്വത് അത്രാവി ഭവതി ധന്വാ ഏവം സർഗധന്വാ സർഗം ധനുഹു യസ്യ വിഷ്ണുഹു സ വിഷ്ണു ഭവതി സർഗധന്വാ അത്രാവി സർഗ ശൃംഗസ്യ വികാര ഭവതി ശാർംഗഹ കൊമ്പുകൊണ്ടുള്ള ബില്ല് ഉള്ളവനാണ് ശൃംഗധന്വൻ. കൊമ്പെന്ന് പറഞ്ഞ ഹോൺ ഹോൺ അതുകൊണ്ടുണ്ടാക്കിയ ബില്ലുള്ളവൻ. ശാർംഗധനുസ് ഇതി സ്ഥിതേ അനങ്ങ് അന്താദേശേ കൃതേ ശാർംഗധനു അൻ ഇത്യത്ര ഇഗോണ ചീതി എണി കൃതേ ശാർംഗധന്വൻ ഇത്യത്ര സമാസേ കൃതേ സു കൃതേ ശാർംഗധന്വൻ സുഹൃത്തേത്ര സർവനാമസ്ഥാനസംബുദ്ധോ ഉദാദീർഘേ സുലോപേ നകാർലോപേ സർഗധന്വാ സർഗധന്വാനോ സർഗധന്വാനഃ സർഗധന്വാനം സർഗധന്വാനോ സർഗധന്വനഃ ശതധന്വാ ശതധനു അസ്യ വിഗ്രഹ കഥം ഭവതി സജ്ഞായാം ഇതി ഉക്തത്വാ നിത്യസമാസ നിത്യസമാസസ്യ കോ വിശേഷ ലൗകിക വിഗ്രഹവാക്യം നാസ്തി അലൗകിക വിഗ്രഹവാക്യമേവ ഏവം ശത ധനുസ് ഇത്യത്ര വികൽപേന അനങ്ങാദേശേ കൃതേ അന്താദേശത്വേന ജാതേ ശത ധനു അൻ സകാരത്തെ അനങ്ങാദേശ ശത ധനു അൻ ഇത്യത്ര എണീകൃതേ ശത ധന്വൻ സു ഇത്യത്ര പൂർവദേവ സർവം പ്രക്രിയ സർവം പൂർവദേവ ശതധന്വാ ഇതി ഭവതി അത്ര വികൽപേന ആദേശസ്യ വിധീയമാനത്വാ ആദേശഭാവേ ശതധനു ശതധനു ഇതി അസ്യ രൂപം കഥം ഭവതി? വിശേഷ്യാനുസാരേണ ശതധനു മഹാവിഷ്ണു തസ്യ വിശേഷണത്വ ശതധനു ശതധനു ശതധനവ ഇതി ഭവതി. നമുസകസ്യ ഇസ്യ കസ്യാപി വിശേഷണത്വേ ജായാന്തസ്യ ബഹുവ്രീഹേർ നിങ് ആദേശസ്യ യുവതിഹി ജായാ അസ്യ യുവജാനിഹി യുവതിഹി ജായാ അസ്യ ഗോഹോ സ ഗോഹു ഭവതി യുവജാനിഹി. കാളയുടെ ഭാര്യ ചെറുപ്പമാണെന്നാണ് പറയുന്നു. യുവതി ജായാ അസ്യ ഇതി വിഗ്രഹേ കേന സമാസ സമാസ സിദ്ധ്യതി അനേകമന്യ പദാർത്ഥത്തിന് സമാസേ കൃതേ. അത്ര അലോ വിഗ്രഹ ഭവതി യുവൻ സു ജായാസു ഇതി. അത്ര അലവിഗ്രഹം യുവതി ഇത്യേവ യുവതി സു ജായാസു ഇതി അലവിഗ്രഹം യുവതി സു ജായാസു ഇത്യത്ര പുംവദ്ഭാവേ കൃതേ യുവനിതി ഭവതി. യുവതി ഇത്യസ്യ ഭാഷിത പുംസ്കത്വാത് ത്രിയാഹ ഭാഷിതപുംസ്കത്വാത്യുവതിഭാവേ യുവനിതി ഭവതി. യൂനഹസ്തി ഇത്യനേന തിപ്രത്യേകൃതിയെ യുവതി ഇതി സിദ്ധ്യതി. യുവൻ ശബ്ദാത് തി ഇതി സ്ത്രീ പ്രത്യേക യൂനഹസ്തി ഇതി സൂത്രം വർത്തതി. പുംവദ്ഭാവേ കൃതേ തസ്യ തിപ്രത്യയസ്യ നിവൃത്തവും യുവൻ ഇതി പ്രാതിപദികം ശിഷ്യതേ. അതഹ യുവൻ ജായ ഇത്യത്ര സമാസേ കൃതേ നകാരസ്യ ലോപേ ജാതേകേന നലോപപ്രാതിപദികാന്തസ്യത്വേന നകാരസ്യ ലോപേ കൃതേ യുവജായ ഇത്യത്ര പരത്വേന കിം വർത്തതെ? അത്ര നിങ് ഇത്യസ്യ ഞിത്വാ തസ്യ അന്താദേശക ഭവതി. ജായ ഇത്യത്ര അകാരസ്യ നിങ് ആദേശേ കൃതേ അകാരസ്യ ഇത്യേ ലോപേ ച നീ ഇതി അവശിഷ്യതി. യുവ ജായ നീ ജായ ഇത്യത്ര ആകാരസ്യ അന്താദേശക ഭവതി. അതഹ യുവ ജായ നീ ഇതി എത്ര അന്യസൂത്രം പ്രവർത്തതെ ലോപോ യോർ വലി വകാര യകാരയോർ ലോപോ സ്യാത് വലി വലി പരേ വൽ പ്രത്യാഹാര അന്തർഗത വർണ്ണാനാം പരേ അത്ര വൽ പ്രത്യാഹാര അന്തർഗത കോ വർണ്ണ വർത്തതേ നകാരഃ തസ്യ നകാരസ്യ പരത്വാ പൂർവം കിം വർത്തതേ യകാരഃ വർത്തതേ വലി വ്യോഹോ ലോപഃ ഇത്യർത്ഥഃ വകാര യകാരയോർ ലോപഃ സിദ്ധ്യതി വലി പരേ അത്ര നകാരഃ ഭവതി വലി തസ്യ പരത്വേന പൂർവസ്യ അത്ര വകാരസ്യ ഉദാഹരണം നാസ്തി അത്ര യകാര ഉദാഹരണം വർത്തതെ യകാരസ്യ ലോപോ ഭവേത് ഇതി അനേന സൂത്രേണ വലി പരത്വാ യകാരസ്യ ലോപേ കൃതേ കിമത്ര അവശിഷ്യത്തെ ജായിതി യാ ഇത്യത്ര ആകാരസ്യ അന്താദേശ കൃതഃ നീതി യകാരസ്യ ലോപോ വ്യോർവലി ഇത്യനേന ലോപേ ച ജാ ഇത്യവശിഷ്യത്തെ തസ്യ പരത്വേന നീതി ആദേശ വർത്തതെ അതഃ യുവ ജാ നീ ഇത്യത്ര സ്വാദി കൃതേ യുവജാനിഹി ഇതി സിദ്ധ്യതി യുവതി ജായ അസ്യ സഭവതി യുവജാനിഹി അത്ര അലോകിയ വിഗ്രഹം ഭവതി യുവതി സു ജയാസു കേന സൂത്രേണ ഭവതി സമാസഃ അനേകം അന്യപദാർത്ഥ ഇത്യനേന സമാസേ കൃതേ യുവതി സു ജയാ സു ഇത്യത്ര ജയാ ഇത്യസ്യ ആകാരസ്യ ജയായ നിങ് ഇത്യനേന നിങ് ആദേശ കൃതേ ങകാരസ്യ ഇത്യേ ലോപേ ച യ ന നി ഇത്യത്ര ജായ ഇത്യത്ര യകാരസ്യ ലോപോ വ്യർവലി ഇത്യനേന സൂത്രേണ വല്യന്തർഗത നകാരസ്യ പരത്വാ യകാരസ്യ ലോപേ കൃതേ ജ നി ഇതി ഭവതി പൂർവത്ര യുവതി ഇത്യസ്യ ക്രിയാ പുമദ്ഭവിഷ്യപുസ്താദനവും സമാനാഗണിത്യനേന പുമദ്ഭവേ കൃതേ യുവതി ഇത്യേതത് യുവൻ ഇതി ഭവതി തസ്യ അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ പദത്വാ പദാന്ത നകാരസ്യ നലോപപ്രാതിപദിത്യനേന ലോപേ കൃതേ യുവൻ ഇത്യേതത് യുവ ഇതി ജാതഃ അതഃ യുവ ജാനി ഇത്യത്ര പുനഃസ്വദ്യുത്പത്തോ യുവജാനിഹി ഇതി രൂപം അസി രൂപം കഥം ഭവതി യുവജാനി യുവജാനയ യുവജാനിഹി യുവജാനി യുവജാനയ കവിശബ്ദവത് ഭവതി കവി കവി കവിഹ ഇതി ഭവതി ബഹുവ്രീസമാസപ്രകരണേ നാസ്തി അത്ര ഗൗരീ സമാസേന കഥം സംബന്ധ സിദ്ധ്യതി. ആശങ്ക കസ്മാത് ജാത കേന ഹേതുന ബഹുരി പ്രകടനെ സൂത്രസംഖ്യ ദ്രഷ്ടവ്യ ബഹുരി വിദ്യാനന്തരം വർത്തത്തെ ഇതം സൂത്രം സമാസവിധായകം സൂത്രം കസ്മിൻ അധ്യായേ വർത്തത്തെ ഇതം സൂത്രം ഭവതി ഷഷ്ടാധ്യായം. ോ കബന്ധ കോപി സംബന്ധോ എത്ര വലി വർത്തത്തെ പരത്വേന തത്ര പൂർവ വർത്തിന എകാരസ്യ വകാരസ്യാപി ലോഭ സ്യാദേവ. സമാസ പ്രകരണേന സഹ ന കോപി സംബന്ധ അസ്തി. ഏവം അന്യത് സമാസാന്ത വിധായക സൂത്രം ഭവതി ഗന്ധസ്യ ഇത് ഉത് പൂതി സു സുരഭിഭ്യ. ഗന്ധസ്യ ഇത് ഉത് പൂതി സു സുരഭിഭ്യ. ഏഭ്യോ ഗന്ധസ്യ ഇകാരോ അന്താദേശക സ്യാത്. ഏഭ്യോ ഗന്ധസ്യ ഇകാരോ അന്താദേശക സ്യാത്. ഉദ്ഗന്ധി ഭൂതിഗന്ധി സുഗന്ധി സുരഭിഗന്ധി. ഗന്ധസ്യ ഇത്വേ തദ്ഗ്രഹണം ഏകാന്ത ഏകദേശൈവ അവിഭാഗേന ലക്ഷ്യമാണ് ഇത്യർത്ഥ. സുഗന്ധിപുഷ്പം സലിലം ച സുഗന്ധിർവായു നേഹ സുശോഭന ഗന്ധദ്രവ്യണ്യസ്യ സുഗന്ധ ആപണികഃ. ആപണികഃ സുഗന്ധാപണഃ ഇന്നത്തെ ആപണിക ഇത് ആപണിക ഇത്യപി വക്തും ശക്യം എന്തു ആപണ ഇതി പ്രാമാണിക പാഠ ഇന്നത്തെ ആപണിക ഇത് ആപണിക ഇതി ലക്ഷ്യമാണേപി ദോഷവും നാസ്തി കിന്തു സുഗന്ധ ആപണ ഇതി സമീചീന പാഠ. ഏഭ്യോ ഗന്ധസ്യ ഇകാരോ അന്താദേശസ്യ ഏഭ്യുക്തെ ഗന്ധസ്യ ഇത് ഇത്തിരി അന്താദേശ ഏഭ്യുക്തെ ഉത്ത് പൂതി സു സുരഭി ഏതേഭ്യ ഏതേഭ്യ പരസ്യ ഗന്ധശബ്ദസ്യ ഇക്കാരോ അന്താദേശസ്യ. ഇത് ഇത്യുക്തെ ഇക്കാര അന്താദേശസ്യ ഏഭ്യോ ഗന്ധസ്യ ഇക്കാര അന്താദേശസ്യ. ഉദ്ഗതോ ഗന്ധോ യസ്യ ഇതി വിഗ്രഹേ കേന സമാസ ഭവതി പ്രാതിഭ്യോ ധാതുജസ്യ വാച്യ വാച ഉത്തരപദലോപ ഇതിനേന സമാസേ കൃതേ ഗതശബ്ദസ്യ ലോപേ ഉത് ഗന്ധ ഇത്യത്ര ഗന്ധശബ്ദ അന്തിമ അകാരസ്യ ഇകാരാദേശ കൃതേ ഉത് ഗന്ധി ഇതി ഭവതി തദാ സ്വാദ്യുത്പത്തോ ഉദ്ഗന്ധി. ഉദ്ഗതോ ഗന്ധോ യസ്യ ഉദ്ഗന്ധി ഗന്ധം ഉയർന്ന പദാർത്ഥം, വായുവോ മറ്റെന്തെങ്കിലുമോ ഉദ്ഗന്ധിയാവും. ഗന്ധം ഉയരുന്നത് എന്തോ അത് ഉദ്ഗന്ധി. ഇത് വിശേഷ അനുസാരേണ പുല്ലിംഗത്വേ രൂപാണി കഥം ഉദ്ഗന്ധി ഉദ്ഗന്ധി ഉദ്ഗന്ധയഃ നപുംസകത്വേ ഉദ്ഗന്ധി ഉദ്ഗന്ധിനി ഉദ്ഗന്ധീനി. ഏവം ഭവതി. ഏവം പൂതി ഗന്ധോ യസ്യ ഇതി വിഗ്രഹേന ഭവതി സമാസ അനേകമന്യപദാർത്ഥേത്യനേന സമാസേ കൃതേ പൂതി ഗന്ധ ഇത്യത്ര അകാരസ്യ സ്ഥാനേ ഇകാരാദേശേ കൃതേ പൂതി ഗന്ധി ഇതി ജാതേ സ്വാദ്യത്വത്തോ പൂതി ഗന്ധി. പൂതി ഇത്യുക്തേ ദുർഗന്ധം. പൂതി ദുഷിച്ചത് എന്നർത്ഥം. ഗന്ധസ്യ വിശേഷണം ഭൂതി പൂതി. പവിത്രമെന്നുണ്ടോ പൂതം എന്നുള്ളതിന്. പക്ഷെ പൂതി എന്ന് പറഞ്ഞാൽ എന്താണോ ദുഷിച്ചതെന്നർത്ഥം. ദുർഗന്ധത്തിനാണ് പൂതി ഗന്ധം എന്ന് പറയും. ദുർഗന്ധം ഇവിടെ എന്ന് പറഞ്ഞാൽ അന്യപദാർത്ഥ വിശേഷണം. അതുകൊണ്ട് എന്തുവരും പൂതി ഗന്ധു ഗന്ധി ഭൂതി വായു. പൂതി കുഷ്മാണ്ഡീകൃതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങേറ്റം ദുഷിച്ചതെന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് പൂതി കുഷ്മാണ്ഡീ. ഏവം സുഗന്ധി ശോഭന സുരഭി ഗന്ധോ യസ്യ സുഗന്ധി അല്ലെങ്കിൽ ശോഭനോ ഗന്ധോ യസ്യ ഗന്ധശബ്ദ പുല്ലിംഗ അത ശോഭനോ ഗന്ധോ യസ്യ ഇതി വിഗ്രഹേ സുഗന്ധ ഇത്യത്ര ഗന്ധശബ്ദസ്യ കേന സമാസോ ഭവതി അത്ര വിഗ്രഹഭവതി സു ഇത്യസ്യ വിവരണമേവ ശോഭന ഇതി. അതഃ സു സു ഗന്ധോ യസ്യ ഇത്യേവ വിഗ്രഹ അനേകമന്യ പദാർത്ഥത്തിനേന സമാസേ കൃതേ സുഗന്ധ ഇത്യത്ര അകാരസ്യ ഇത്വേ സുഗന്ധ ഇത്യത്ര സ്വാദ്യത്വത്തോ സുഗന്ധി ഇതി ഭവതി. ശോഭന ഇതി സുശബ്ദസ്യ വിവരണം. സമാസ സമാസ പദദ്വയോ സംഭവതി സു ഇത്യസ്യ ഗന്ധശബ്ദസ്യ സുഇതി ശബ്ദം വർത്തതേ ശ്രുതം സുഇതി അവ്യയമേവ ശബ്ദേവ അവ്യയ ശബ്ദം നാസ്തി. സുഇതി കുത്ര വർത്തതേ പ്രാദിഷ പ്രപരാപസമനു ഇത്യാദിഷു സു ഇതി വർത്തതേ. സു ഗന്ധോ അസ്യ ഇതി വിഗ്രഹേ അത്ര ശോഭന ഇതി സു ഇത്യസ്യ വിവരണം കൃതം. സു ഗന്ധ ഇത്യനയോഹ സമാസേ ജാതേ സുഗന്ധ ഇത്യത്രാകാര സ്വീകാരാദേശേ സുഗന്ധി ഇതി ഭവതി. എവം സുരഭി ഗന്ധി ഇത്യത്രാപി സുരഭി ഗന്ധോ യസ്യ ഇതി വിഗ്രഹേ ഗന്ധശബ്ദസ്യ ഇത്വേ സുരഭിഗന്ധിഹി ഇതി ഭവതി. ഗന്ധസ്യ ഇത്വേ തദേകാന്തഗ്രഹണം ഇതി വാർത്തികം ഭവതി. അസ്യ വാർത്തികസ്യ വ്യാഖ്യാനം ഗ്രന്ഥകൃതായവ കൃതം ഏകാന്തഃ ഏകദേശ ഇവ അവിഭാഗേന ലക്ഷ്യമാണേ ഇത്യർത്ഥഃ. ഏകാന്ത ഇത്യസ്യ യഥാ ഗന്ധഃ ദ്രവ്യേണ യത്ര താതാത്മ്യേന പ്രതീയത്തെ. ദ്രവ്യേണ സംഗതം പ്രതീയത്തെ അഥവാ ദ്രവ്യനിഷ്ഠ ഏവ സമവായ സംബന്ധേന പ്രതീയത്തെ. അപ്പോൾ ദ്രവ്യനിഷ്ഠ ഏവ പ്രതീയത്തെ തഥാ ഇത്വം ഭവതി. ഉദാഹരണപൂർവോക്തേഷു സ്ഥലേഷു സുരഭി ഭവതി വായുഃ. അത്ര ഗന്ധഃ വായു വിദ്യതേ. അതഃ സുരഭി ഇതി വാ സുഗന്ധി ഇതി വാ പൂതിഗന്ധി ഇതി വാ വായോഃ വിശേഷണം ഭവതി. താദൃശ സ്ഥലേ ഏവ സമാസഃ ഭവതി. അത്ര ഗന്ധഃ വായു സമവായേന പ്രതീയതേ അഥവാ താതാത്മ്യേന പ്രതീയതേ. സുരഭി വായു ഇത്യത്ര സൗരഭ്യവാൻ വായു ഇത്യർത്ഥഃ പ്രതീയതേ. ഏതാദൃശ സ്ഥലേ ഏവ ഇത്വം ഭവതി. ഗന്ധ ഇതി കിം ഭവതി ഗന്ധ ഇത്യുക്തേ ഗുണദ്രവ്യേ കേന സംബന്ധേന വർത്തതേ. അത്ര പുഷ്പരേണുഹു ഗന്ധ ഇതി ഉച്യമാനേ. പുഷ്പരേണു ഗന്ധ കേന സംബന്ധേന വർത്തതേ സമവായന. അത്ര അത് ഉക്തം സംഗതത്വേന താതാത്മ്യേന പ്രതീതി ഭവതി. കഥം വായു ഏവ സുഗന്ധി താദൃശ സ്ഥലേ. അത്ര താർക്കികമതാനുസാരേണ താർക്കികമതാനുസാരേണാമി ഭവതി യഥാ അത്ര സമവായേന ഇതി വാ താതാത്മ്യേന ഇതി വാ സംഗതേന ഇതി വാ വക്തവ്യേ തന്നിഷ്ഠ ഇത്യർത്ഥം. തന്നിഷ്ഠ തന്നിഷ്ഠത്വേന പ്രതീയമാനെ ഇത്യർത്ഥം. തഥാ ഏവ ഏവം ഭവതി. ഗന്ധ ദ്രവ്യേ സമവായന വർത്തത താർക്കികമതാനുസാരേണ തത്രാപി ഏവമേവ ചന്ദനഖണ്ഡേ സുഗന്ധ കേന സംബന്ധേന വർത്തത തത്രാപി വക്തി ശക്യം. അത് വ്യക്ത സമവായനാപി സുഗന്ധി ചന്ദനഖണ്ഡഃ ഏവം. വായു തത്ര താതാത്മ്യേന പ്രതീയത. ഏകാന്ത ഏകദേശ ഇവ അത് ഉക്തം അവിഭാഗേന. അത്ര വായു ഗന്ധവാൻ ഇതി ജ്ഞായതേ. അത്ര പൃഥക്തം ന പ്രതീയത. അതഃ ഏതാശ്രിത സ്ഥലേഷു ഏവ ഏവം ഭവതി. സ്വാമി ഏകദേശ ഇത്യസ്യ അർത്ഥഃ സർവത്ര ഇതി സാമാന്യരൂപേണ ലഭ്യതേവ. ഏകദേശ ഇത്യർത്ഥ അത്ര ഏകദേശി അവിഭാഗേന ഗന്ധ അവയവരൂപേണ ഭാസതേ ഇത്യുക്തേ അത്ര പൃഥക്ത്വം ന പ്രതീയതെ ഗന്ധവാനേവ ഇതി പ്രതീയതെ അത്ര വായുനഃ ഗന്ധത്വം നാസ്തി വായുനഃ ദ്രവ്യത്വാത് ഗന്ധസ്യ ഗുണത്വാത് വായുനഃ ദ്രവ്യത്വമേവ നതു ഗന്ധത്വം ഏവമപി തസ്യ അവയവരൂപേണ ഇത്യപി വക്തു ശക്യം ഇത്യുക്തേ അവിഭാഗേന താതാത്മ്യേന ഗന്ധവാൻ ഇവ പ്രതീയതേ അതാത്ര ഇവ ലക്ഷ്യമാണ് ഇത്യുക്തം വാസ്തവേതു ഏവം നു ഏവം പ്രതീതിരസ് സുഗന്ധി പുഷ്പം സുഗന്ധി പുഷ്പം സലിലഞ്ച അത്ര സുഗന്ധി പുഷ്പത്തെ വിശേഷണം അത്ര പ്രതീതി ഭവതി പുഷ്പം ഗന്ധവതതി ഏവം സലിലം ഗന്ധവതതി പ്രതീതിരസ്തി താതാത്മ്യേന തത്ര ഗന്ധപ്രതീതി വർത്തതേ സുഗന്ധി വായുത്തി അത്ര ഏവമേവ തത്ര താതാത്മ്യേന ഗന്ധപ്രതീതി വർത്തതേ നൈഹ ഇന്ദു അത്ര നാസ്തി പ്രത്യുദാഹരണം ഭവതി സുഗന്ധ ആപണ ഇതി ആപണസ്ഥ ചന്ദനഖണ്ഡേ സുഗന്ധം വർത്തതെ കിന്തു അത്ര സുഗന്ധ ഇതി ചന്ദനഖണ്ഡസ്യ വിശേഷണം നാകിന്തു ആപണസ്യ വിശേഷണം കസ്മാത് തത്ര നിരന്തര സംബന്ധ ചന്ദനഖണ്ഡസ്യ ആപണേന സഹ നിരന്തര സംബന്ധ ഏവം പ്രതീയതേ ആപണോപി സുഗന്ധൈതി താദൃശസ്ഥലേ ഏവം പ്രയുജ്യത്തെ ആപണഃ സുഗന്ധൈതി സുഗന്ധം ചന്തയിലല്ല അല്ലെങ്കിൽ കടയിലല്ല പക്ഷെ മീൻ ചന്തയിൽ കയറിക്കഴിഞ്ഞാൽ എന്തുവരും ചന്തയും സുഗന്ധമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത മീൻ ചന്തയെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും അവിടെ മുഴുവൻ മീനിന്റെ ദുർഗന്ധമായിരിക്കും. അപ്പൊ അവിടെ എന്താണ് താതാത്മ്യേന അവിടെ ഇല്ല, പക്ഷെ അവിടെ കിടക്കുന്ന വസ്തുക്കൾ കൊണ്ട് പോതിഗന്ധി മീനഹ ഇത്യസ്യ സ്ഥാനേയം പ്രയുജ്യത്തെ പോതിഗന്ധി ആപണൈ ഇതിന പ്രയോക്തവ്യം അത്ര സുശോഭന ഗന്ധ യസ്യ സുഗന്ധ ഇത്യവ പ്രയോക്തം പോതിഗന്ധി മീന ഇതി പ്രയോക്തി ശക്യം കിന്തു പോതിഗന്ധി ആപണ ഇതിന പ്രയോക്തവ്യം തസ്ഥാനെ പോതിഗന്ധ ഇതി പ്രയോക്തം സുഗന്ധി ഇതി ശ്രുതെ ഗന്ധവാൻ ഇതി പ്രതീയതി സുഗന്ധി അത്രാപി സുഗന്ധ ഇത്യുക്തേ വി ഗന്ധവാൻ ഇതിവ പ്രതീയതേ കിന്തു കസ്യ വിശേഷണം ഭവതി അത്ര ആപണസ്തി കിന്തു അത്ര ഇത്വം നാസ്തി കസ്മാത് അത്ര ഗന്ധവാൻ താതാത്മ്യേന ആപണോ നാ കിന്തു തന്നിഷ്ഠ ചന്ദനഖണ്ഡേവ ചന്ദനത്തിലാണ് ഗന്ധം, ആവണത്തിലല്ല. ആവണത്തിൽ ഗന്ധമല്ലാത്തത് കൊണ്ട് അവിടെ സുഗന്ധ എന്ന് പറയുന്നിടത്ത് ഇത്വാദേശം വന്നില്ല. ശൃണുസു ശോഭനാഗന്ധ ദ്രവേണ്യസ്യ സുഗന്ധാപണികഃ. അല്പാഖ്യായ സൂപസ്യ ഗന്ധോ ലേശോ യസ്മിൻ തസ്സൂപഗന്ധി ഭോജനം ധൃതഗന്ധി ഘൃതഗന്ധി ഗന്ധി ഇതി ന ഗന്ധോ ഗന്ധക ആമോദേ ലേശേ സംബന്ധഗർഭയോ ഇതി വിശ്വ വിശ്വ ഇതി അമരകോശവത് കോശോ ഭവതി വിശ്വ ഇതി വിശ്വകോശേ ഉക്തം ഗന്ധശബ്ദസ്യ ലേശാർത്ഥത്വമപ്പി അസ്തി അല്പം ഇതി അർത്ഥമപ്പി സ്വൽപ്പം അല്പം ഇതി ഗന്ധശബ്ദസ്യ അർത്ഥോ വർത്തതെ. അത്ര ഗന്ധശബ്ദഃ ലേശാർത്ഥേ പ്രയുക്തഃ. സുവസ്യ ഗന്ധഃ അത്ര അസ്തി ഇതി ഭോജനം ദൃഷ്ട്വാ ഏകഃ വദതി. അസ്മിൻ ഭോജനേ സൂപഃ ലേശ ഏവ വർത്തതെ ഇത്യർത്ഥഃ. നതു തത്ര പര്യാപ്തം സൂപഃ നാസ്തി. സൂപഃ സൂപ്പ് പരിപ്പ് കറി ആവശ്യത്തിന് ഒഴിച്ചില്ല, ശകലം മാത്രം ഒഴിച്ച്. ഇപ്പോഴാണ് പറയുന്നത്, എന്ത് പറയുന്നത്? സൂപ ലേശഃ ഇതി സൂപസ്യ ഗന്ധഃ. സൂപസ്യ ഗന്ധോ യസ്യ ഇതി വിഗ്രഹ. സൂപസ്യ ഗന്ധോ ലേശോ യസ്മിൻ ഇത്യത്ര ലേശശബ്ദഃ അർത്ഥവിവരണം കൃത. വിഗ്രഹേ ഏവമേ വർത്തതേ കിം സൂപസ്യ ഗന്ധോ യസ്യ ഗന്ധശബ്ദസ്യ അർത്ഥഃ കൃതഃ ലേശശബ്ദേന. അത്ര ഭോജനമിത്യസ്യ വിശേഷണം. അത്ര കിം കൃതം അനേന സൂത്രേണ അല്പാഖ്യായാം ഗന്ധശബ്ദസ്യ ഇത്വാദേശ കൃതഃ. ഗന്ധ ഇത്യേതത് ഗന്ധി ഇതി ജാതം. സൂപസ്യ ഗന്ധോ ലേശോ യസ്മിൻ തത് സൂപഗന്ധി സൂപ ഗന്ധ ഇതി സ്ഥിതേ ഗന്ധസ്യ ഇത്വാദേശേ സൂപഗന്ധി ഇതി ജാതം. അത്ര ഭോജനസ്യ വിശേഷണത്വാ നമസ്കം ഭവതി സുഭഗന്ധി ഗന്ധിനി ഗന്ധീനി ഇതി ഭവതി. ഏവമേവ ഘൃതസ്യ ഗന്ധോ അത്ര അസ്തി അസ്മിൻ ഭോജനേ ഇത്യർത്ഥേ ഘൃതഗന്ധ ഇത്യസ്യ വികാരസ്യ അന്താദിശി കൃതേ ഘൃതഗന്ധി ഭവതി കിം ഭോജനം. അത്ര ഗന്ധശബ്ദസ്യ ലേശാർത്ഥകത്വം അസ്തി. മലയാളത്തിലും പറയും എന്താണ് അവനൊരു ധർമ്മം, അവനൊരു അറിവിന്റെ ഗന്ധം പോലുമില്ല. ഭക്ഷണത്തിനും പറയും എന്താണ് അവിടെ പരിപ്പിന്റെ ഗന്ധം പോലുമില്ല എന്ന് പറയാറില്ല. നെയ്യിന്റെ ഗന്ധം പോലുമില്ല, ലേശമില്ല എന്നർത്ഥം. അത് തന്നെ ലേശം എന്നുള്ള അർത്ഥം. ഗന്ധശബ്ദസ്യ ലേശാർത്ഥകത്വ പ്രമാണം വദതി ഗന്ധോ ഗന്ധക ആമോദേ ലേശേ സംബന്ധ ഗർഭയോ ഏതേഷു അർത്ഥേഷു ഗന്ധശബ്ദഃ വർത്തതെ ഇതി വിശ്വകോശ പ്രമാണിതഃ. അത്ര ഗന്ധക ഇത്യുക്തേ ഗന്ധവാൻ ഗന്ധക ഗന്ധവാൻ ഗന്ധക ഇത്യർത്ഥേ ഭവതി. ആമോദം സന്തോഷം ഇത്യർത്ഥേ ഭവതി. ലേശ ഇത്യർത്ഥേ ഭവതി. സംബന്ധാർത്ഥേ ഭവതി. ഗർവ അർത്ഥേ വർത്തതേ ഗന്ധ. ഏവം ഉപമാനാച്ച പത്മസീവ ഗന്ധോ അസ്യ പത്മഗന്ധി പത്മസ്യവ ഗന്ധോ അസ്യ പത്മഗന്ധി അത്ര പൂർവതം ഭവതി ഉപമാനവാചകം തസ്മാത് പരസ്യ ഗന്ധശബ്ദസ്യ സമാസേകൃതി ഇകാരഹ ഇകാരാദേശ കൃതഹ അത്ര പത്മസ്യ ഗന്ധ പത്മഗന്ധ ഇതി സമാസേകൃതി പ്രഥമം പത്മസ്യ ഗന്ധ പത്മഗന്ധ ഇതി സമാസേകൃതി പത്മ ഗന്ധമിവ ഗന്ധോ യസ്യ ഇതി വിഗ്രഹി സപ്തമി ഉപമാനപൂർവതസ്യ വാച്യുവാ ച ഉത്തരപഥലോഭ ഇത്യനേന സമാസേ കൃതേ ഗന്ധശബ്ദസ്യ ലോപേ പത്മഗന്ധ ഇത്യത്ര ഇകാരസ്യ അന്താദേശേ കൃതേ പത്മഗന്ധി ഇതി സിദ്ധ്യതി പ്രഥമം പത്മസ്യ ഗന്ധ പത്മഗന്ധ ഇതി സമാസകൃത പത്മഗന്ധ ഇവ ഗന്ധോ യസ്യ ഇതി വിഗ്രഹേ സപ്തം ഉപമാന പൂർവസ്യ വാച്യുവാച ഉത്തരപദലോപേന സമാസീകൃതേ ഗന്ധശബ്ദസ്യ ലോപേ പത്മഗന്ധ ഇതി ഭവതി അത്ര പത്മഗന്ധ ഇവ ഇതിക്തത്വാത് പത്മസംബന്ധി ഗന്ധ സദൃശ ഭവതി പത്മഗന്ധി പത്മഗന്ധി ഇതി പുല്ലിംഗശബ്ദ പത്മഗന്ധ ഇവ ഗന്ധോ ഭവതി അയം ഇതി പത്മഗന്ധി ശബ്ദ കസ്യാപി വിശേഷണം ഭവതി അയം ഭവതി പത്മഗന്ധി പത്മഗന്ധി ഭവതി വിഷ്ണു പത്മഗന്ധി ഭവതി വിഷ്ണു അത്ര പത്മ സംബന്ധി ഭവതി ഗന്ധ ഗന്ധ പത്മേ വർത്തതേ അതഃ പത്മഗന്ധ ഭവതി പത്മസംബന്ധി പത്മസംബന്ധി ഗന്ധ ഇവ ഗന്ധ യസ്മിൻ വിഷ്ണു സ വിഷ്ണു ഭവതി അതഃ അത്ര ഗന്ധശബ്ദ പത്മസംബന്ധി ഗന്ധ സദൃശേ ലാക്ഷണിക പത്മസംബന്ധി ഗന്ധ സദൃശേ സദൃശ ഗന്ധവാൻ ഭവതി വിഷ്ണു പത്മേ യഥാ ഗന്ധ വർത്തതേ താദൃശം ഗന്ധ വിഷ്ണുമപി വർത്തതെ അതഃ ഗന്ധസ്യ സാക്ഷാത് സംബന്ധ കേന ഭവതി അതഃ പത്മ ഗന്ധ സദൃശ ഗന്ധ വിഷ്ണു വർത്തതെ അതഃ അത്ര പത്മഗന്ധശബ്ദ പത്മഗന്ധ സദൃശ ഗന്ധേ വർത്തതെ സദൃശഗന്ധ കുത്ര വർത്തതെ ഗന്ധത്തിന് സംബന്ധം എന്തുമായിട്ട് പത്മവുമായിട്ട് ആ ഗന്ധ സദൃശമായ ഗന്ധം ഇവിടെ നയിക്കുന്നു വിഷ്ണു അതുകൊണ്ട് ഇവിടുത്തെ ഗന്ധശബ്ദം സദൃശമായ ഗന്ധത്തിൽ ലക്ഷണയ പ്രയോഗിച്ചിരിക്കുന്നു. ലക്ഷണയിലൂടെ അതാ പത്മഗന്ധി അത്ര ഉപമാനാദിത്തെ ഉപമാന വാചക പൂർവദാത് പരസ്യ ഗന്ധശബ്ദസ്യ ഇത്വാദേശ ഇത്യർത്ഥ. പൂർണമദ പൂർണമിദം പൂർണാ പൂർണമദ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.